വൈദികർമ്മം, ഇഷ്ടാപൂർത്താദി കർമ്മങ്ങളെല്ലാം പാപജന്മത്തിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സംഖ്യന്മാരും മറ്റും പറയുന്നത് അത് പാപജന്മത്തിന് കാരണമാകുന്നു. ഇവിടെ സിദ്ധാന്തി പറയുന്നത് ഇല്ല, ഹിംസയുണ്ടെങ്കിലും പാപം അല്ല. കാരണം അവിടെ ഉത്സർഗ അപവാദ ന്യായം അനുസരിച്ച് സാമാന്യവിധിയെ വിശേഷ വിധി നിഷേധിക്കുന്നു. അതുകൊണ്ട് ഉത്സർഗ അപവാദയുസ്ഥ വ്യവസ്ഥിത വിഷയത്വ തസ്മാൻ വിശുദ്ധം കർമ്മ വൈദികം സൃഷ്ടിരനിഷ്ഠീയ മനത്വ അനിന്ദ്യ മനത്വ. അതുകൊണ്ട് വൈദികം കർമ്മ വിശുദ്ധമാണ്, അതിൽ ഹിംസയുണ്ടെന്ന് അംഗീകരിക്കുന്നു, പക്ഷേ അത് പാപജനകമല്ല. എന്തുകൊണ്ടത് വൈദ്യമാണ്, കൃത്വർത്ഥമാണ്, യാഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, വിധിക്കപ്പെട്ടതാണ്. അതിൽ അതുകൊണ്ട് ചെയ്യുന്നവന് പാപമില്ല. അതുകൊണ്ടാണ് ശിഷ്ടന്മാരത് അനുഷ്ഠിക്കുന്നത്. അത് നിന്ദിക്കുന്നില്ല, നിന്ദിക്കപ്പെടുന്നില്ല, വേദം നിന്ദിക്കുന്നില്ല, ശിഷ്ടന്മാരനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പാപം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ജന്മം ഉണ്ടാകുന്നില്ല. എന്തിനാ ഇവിടെ ചർച്ച ചെയ്യുന്നത്? വ്രീഹിയവാദി ജന്മം ഉണ്ടാകുമോ തിരിച്ചു വരുന്നവർക്ക്, സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുന്നവർ, തിരിച്ചു വരുന്നവർക്ക് വ്രീഹിയവാദി ജന്മങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? സംബന്ധം മാത്രം ഉണ്ടാകും. വ്രീഹിയവാദികളിലുള്ള ക്ഷേത്രജ്ഞന്മാരുമായിട്ട് സംബന്ധം ഉണ്ടാകുന്നില്ല. ഒരു ക്ഷേത്രജ്ഞൻ ഒരു ശരീരത്തിലിരുന്നാൽ ഇവിടെ പറയുന്നത് വേറൊരു ജീവനും ആ ക്ഷേത്രജ്ഞനുമായ ഒരു ബന്ധം ഉണ്ടാകാം. അല്ലാതെ ഒരേ ശരീരത്തിൽ രണ്ട് ജീവന്മാർക്ക് ക്ഷേത്രജ്ഞനാകാൻ പറ്റത്തില്ല. കാരണം ഒരു ജീവനെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഉപാധിയോട് കൂടിയതാണ്. ഓരോ ജീവനും അതിൻ്റെതായ ഉപാധികളുണ്ട്. അത് ഈ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥൂലമായ ഉപാധി, മുഖ്യം സൂക്ഷ്മ ഉപാധിയാണ്. അപ്പം ആ സൂക്ഷ്മ ഉപാധിയോടിൽ താതാത്മ്യത്തോടുകൂടി അഹംബുദ്ധിയോടുകൂടി ഇരിക്കുന്നവനെയാണ് ക്ഷേത്രജ്ഞനെന്ന് പറയുന്നത്. ആ ക്ഷേത്രജ്ഞൻ ഒരു ജീവനായി, അതിനെ മാറ്റിയിട്ട് വേറൊരു ജീവൻ എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്, അത് കഴിയത്തില്ല. വേണമെങ്കിൽ അല്പസമയത്തൊക്കെ, കുറച്ച് സമയത്തൊക്കെ വേണമെങ്കിൽ ആ ജീവനെ ഒന്ന് ദുർബലപ്പെടുത്താൻ വേണ്ടി വന്നാൽ കഴിയും. ഈ പുനർജന്മവും ജീവന്റെ ഗതിയും ഒക്കെ അംഗീകരിക്കുന്നിടത്ത് അത് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ജീവനെ മാറ്റി നിർത്തിയിട്ട് അവിടെ കയറിയിരിക്കുക എന്ന് പറയുന്ന മറ്റൊരു ജീവന് സാധ്യമല്ല. ഒരു വ്രീഹി എന്ന് പറയുമ്പോൾ അത് ജനിച്ചു കഴിഞ്ഞു, അതൊരു ജീവന്റെ സ്വന്തമായി. ആ ജീവൻ അങ്ങോട്ട് മാറ്റി വേറെ ജീവൻ അവിടെ പറ്റില്ല. അങ്ങനെ അവിടെയാണ് ഭാഷകാരൻ യുക്തി ഉപയോഗിക്കുന്നത്. ശ്രുതിയിൽ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമല്ല എന്താണ്. യുക്തി അനുസരിച്ച് നോക്കുമ്പോൾ, വിചാരം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒരു ശരീരത്തിൽ മുഖ്യനായി ഒരു ജീവൻ മാത്രം, അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കാം, വേണ്ടി വന്നാൽ മറ്റൊരു ജീവന്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഗ്രഹ്യാദികൾ ആ ജീവികളിൽ ഇങ്ങനെ പരലോകത്തുനിന്ന് വരുന്ന ജീവന്റെ സംബന്ധം ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. ആ സംബന്ധം ഉള്ളതുകൊണ്ട് എന്തുവരുന്നു, ആ അന്നം കഴിക്കുന്നവൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നു. അതിലൂടെ ആ സംബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നതിനൊരു വഴി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ശ്രുതി പറയുന്നു. ഇത് വേറെ ഇതിന് പ്രമാണമൊന്നുമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ഭൂതം കൂടുന്നു, പ്രേതം കൂടുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഭൂത പ്രേതാത്മാവിൻ്റെ സംബന്ധം ഉണ്ടാകും ഒരാത്മാവിന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം, അല്ലാതെ ഈ പ്രമാണത്തിനനുസരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഒരു ശരീരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും പ്രേതം കൂടരുത്. ഇത് പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു പ്രേതം കൂടിയാൽ ആ ശരീരത്തിലുള്ള ആത്മാവിനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് പ്രേതത്തിന് കയറിയിരിക്കാൻ പറ്റത്തില്ല. പ്രേതം അവിടെ കൂട്ടത്തിലിരിക്കും ആ ശരീരത്തിൽ. ചങ്ങാതിയായിട്ടിരിക്കാം, ശത്രുവായിട്ടിരിക്കാം, അങ്ങനെയാണോ ഇരിക്കാം. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വാസമുണ്ടല്ലോ. ഇവിടെ പറയുന്നതനുസരിച്ച് ശ്രുതി പറയുന്ന ഇത് തന്നെ, ഈ ശ്രുതി തന്നെ, ഒരാത്മാവ് എൻ്റെ സ്വന്തം ശരീരത്തിൽ വേറൊരാത്മാവിന് ബന്ധം സ്ഥാപിക്കാം. ഇതനുസരിച്ച് അതിനെയൊക്കെ വ്യാഖ്യാനിക്കാം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു അങ്ങനെയൊന്നുമില്ല, വെറും അതൊക്കെ മനസ്സിൻ്റെ ഓരോ വിക്രിയകളാണ് എന്നവർ പറയുന്നുണ്ട്. നല്ല ഡോസ് എടുത്തു കഴിഞ്ഞാൽ പ്രേതമെല്ലാം ഇറങ്ങിപ്പോകും എന്ന് പറയുന്നുണ്ട്. എങ്ങനെ, എവിടെ? അത് വേറൊരു വിഷയം. അങ്ങനെ ചെയ്യാൻ പറ്റും, മനസ്സിനെ കൊണ്ട് മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ തർക്കങ്ങൾ വരുന്ന അതിൻ്റെ ശാസ്ത്രീയത എങ്ങനെയാണ്, അത് തെളിയിക്കാൻ പറ്റും എന്താണ് കാര്യത്തിൽ, ആൾക്കാർക്ക് അത്ര വ്യത്യാസം കാണും. പക്ഷെ മനസ്സ് മറ്റൊരു മനസ്സിനെ സ്വാധീനിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ശക്തമായ മനസ്സ് ദുർബലമായ മനസ്സിനെ അടിമയാക്കും. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ആ പ്രക്രിയ സംഭവിക്കുന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ അത് പറയുന്നു, ഒരിക്കലും ഒരാത്മാവിനെ മാറ്റി അവിടെ മറ്റൊരാത്മാവിന് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഒരാത്മാവിരിക്കുന്ന ശരീരത്തിൽ ബന്ധപ്പെടാതെ ബന്ധമുണ്ടാകും. ഇവിടെ പരലോകത്തുനിന്ന് വരുന്ന പുണ്യാത്മാവാകുമ്പം അവിടെ ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ കർമ്മഗതി അനുസരിച്ച് അതിന് പുതിയ ശരീരം കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരം മാത്രം എന്നാണ്. അതുകൊണ്ട് അവർ പുണ്യത്തോടുകൂടിയാണ് വരുന്നത്, പാപമില്ല, ജന്മമില്ല. ജന്മം എന്ന് പറയണമെങ്കിൽ സ്വന്തമായി ഒരു ശരീരം കിട്ടണം, എന്നാലേ ജന്മമാവും. അതുകൊണ്ടാണ് പ്രേതാത്മാക്കളൊന്നും ജന്മമല്ല, അവരിങ്ങനെ പുതിയൊരു ശരീരം കിട്ടാതെ കറങ്ങി നടക്കുകയാണ്. പുതിയൊരു ശരീരം കിട്ടാതിരിക്കുമ്പോൾ ഏതെങ്കിലും ശരീരത്തിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നു. പറ്റില്ല, അവിടെ വേറെ ആളുണ്ട്. എന്നാൽ അവിടെ എന്തു ചെയ്യും? അവർ ബലം പ്രയോഗിക്കും. അപ്പോഴാണ് ശത്രുവാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രേതം കയറി എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു കാര്യം ഇവിടെ എല്ലായിടത്തും അംഗീകരിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ മനസ്സിൻ്റെ ബലാബലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിന് ബലമുണ്ടെങ്കിൽ ഒരു പ്രേതവും കയറത്തില്ല. മനസ്സ് ദുർബലമാണെങ്കിൽ എല്ലാ പ്രേതങ്ങളും കയറും. ഇത്രയേ ഉള്ളൂ, അതിന് പ്രധാനത്തൊന്നുമില്ല. അതുകൊണ്ട് വിശുദ്ധം കർമ്മ, വൈദിക കർമ്മ വിശുദ്ധമാണ്, ശിഷ്ടന്മാരനുഷ്ഠിക്കുന്നതാണ്, അനന്ത്യവുമാണ്. തേന ന തസ്യ പ്രതിരൂപം ഫലം ജാതി സ്ഥാവരത്വം. അതുകൊണ്ട് എന്താണ് അതിന് പ്രതിരൂപമായ ഫലം എന്ന് വെച്ചാൽ, പരലോകത്തുനിന്ന് പുണ്യത്തോടുകൂടി വരുന്ന ആ ജീവന്മാർക്ക് പുണ്യത്തിന് വിരുദ്ധമായ വിരുദ്ധരൂപത്തോടുകൂടി എന്നുവെച്ചാൽ പാപഫലമായ ദുഃഖരൂപത്തിലുള്ള ഫലം ജാതിസ്ഥാപരത്വം. അതല്ല ജാതിസ്ഥാപരത്വം എന്ന് പറയുന്നത്. സ്ഥാപര ജന്മം എന്ന് പറയുന്നത് ആ പുണ്യാത്മാക്കളുടെ പാപജന്മമല്ല, അങ്ങനെ ഒരു ജന്മം അവർക്കില്ല, അങ്ങനെ ധരിക്കരുത്. പൊതുവെ പറയുന്നതാണ് അങ്ങനെ വരുന്നവർ വ്രീഹിയായും യവമായും ജനിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല, പക്ഷെ പറയുന്നതിന് താല്പര്യം ഇതാണ് എന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ അശ്വാദി ജന്മ പദവി വ്രീഹ്യാദി ജന്മ ഭവിതുമർഹതി. പിന്നെ പാപജന്മം, അശ്വാദി ജന്മം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെയും വ്രീഹ്യാദി ജന്മം ഒരിക്കലും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? തധി കപ്പുവയ ചെറുണാൻ അധികൃത്യ ഉച്ചതേ. അതെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തവരെ കുറിച്ച് പറയുന്നു. പാപകർമ്മം ചെയ്താൽ അവന് പട്ടിയായി ജനിക്കേണ്ടി വരും. തധി കപ്പുവയ ചെറുണാൻ അധികൃത്യ ഉച്ച നൈവമിഹ വൈശേഷിക അധികാരോ. പക്ഷെ ഇവിടെ അങ്ങനെ വിശേഷ അധികാരത്തെ ശ്രുതി നിർദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഇന്ന പാപകർമ്മം ചെയ്തു, അതുകൊണ്ട് നിനക്ക് വ്രീഹി ജന്മം, അങ്ങനെ ഇവിടെ പറയുന്നില്ല. അതാണ് നൈവമിഹ വൈശേഷിക കശ്ചിത്. വിശേഷമായ ഒരു അധികാരത്തെ ഇവിടെ പറയുന്നില്ല എന്നുവെച്ചാൽ ജന്മത്തിനുള്ള ഹേതുവിനെ പറയുന്നില്ല. അത് ചന്ദ്രമണ്ഡല സ്ഖലിതാനാം അനുശയിനാം വ്രീഹ്യാദി സംശ്ലേഷം മാത്രം തദ്ഭാവ ഇത്യുപചര്യതി. അതുകൊണ്ട് അവിടെ ശ്രുതി പറഞ്ഞ കാര്യം ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി വിചാരം ചെയ്ത് അവിടെ ഒരു നിർണയത്തിൽ എത്തുകയാണ്. ഇവിടെയാണ് വിചാരത്തിന്റെ ആവശ്യം. ചന്ദ്രമണ്ഡലാത് സ്ഖലിതാനാം, ചന്ദ്രമണ്ഡലത്തിൽ നിന്നും സ്ഖലനം സംഭവിച്ചവരായ പുണ്യം ക്ഷയിച്ച് മടങ്ങി വന്ന അനുശയികൾക്ക് ജീവന്മാർക്ക് വ്രീഹ്യാദി സംശ്ലേഷം മാത്രം, വ്രീഹ്യാദിയുമായിട്ടുള്ള ഒരു സംശ്ലേഷം, സംയോഗം, ബന്ധം, അത്രയേ ഉള്ളൂ. തദ്ഭാവ, അതാണ് വ്രീഹ്യാദി ഭാവം, അല്ലെങ്കിൽ തദ്ജന്മം എന്ന് പറയുന്നു. തദ്ഭാവം എന്ന് വെച്ചാൽ തദ്ജന്മം എന്നാണ് അർത്ഥം. പക്ഷെ ആ ജന്മം എന്ന് പറഞ്ഞാൽ അത് ഗൗണാർത്ഥത്തിലാണ്, അവിടെ വാസ്തവത്തിൽ ജന്മം ഇല്ല എന്നർത്ഥം. രേതസ്ഥിയോഗോ അഥ ഇതശ വ്രീഹ്യാദി സംശ്ലേഷം മാത്രം തദ്ഭാവോ യത് കാരണം വ്രീഹ്യാദിഭാവസ്യ അനന്തരം അനുശയിനാം രേതസിക് ഭാവാമനായത്. ഈ വ്രീഹ്യാദിഭാവത്തെ പോലെ തന്നെ പുരുഷഭാവത്തെയും പറയുന്നു. അവിടെയും ഇങ്ങനെ മനസ്സിലാക്കണം, അത് വന്ന് പിന്നെ പുരുഷനാകുന്നില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തോടു കൂടിയ ക്ഷേത്രജ്ഞൻ അവിടെ വേറെയാണ്. പക്ഷേ അന്നത്തിലൂടെ ആ ക്ഷേത്രജ്ഞനോട് സമ്പർക്കം വരുന്നു എന്നവിടെയും മനസ്സിലാക്കണം. വാസ്തവത്തിലുള്ള ജന്മം എന്ന് പറയുന്നത് സ്ത്രീ ഗർഭത്തിലേ സംഭവിക്കുന്നുള്ളൂ, അതുവരെ ഈ സംസർഗം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്ന സിദ്ധാന്തം. ഇതശ്രീഹ്യാദി സംശ്ലേഷം മാത്രം തദ്ദാവോ. ബ്രീഹ്യാദി സംശ്ലേഷമാണ് ജന്മം എന്ന് പറയുന്നത്. യത് കാരണം ബ്രീഹ്യാദിഭാവസ്യ, അതുകൊണ്ട് ബ്രീഹ്യാദിഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അനന്തരം അനുസരിച്ച വേദഭാവനായതേ. അപ്പോൾ ബ്രീഹ്യാദികളിലും സംശ്ലേഷമാണെന്നുള്ളതിന് തെളിവാണ് അടുത്ത് പുരുഷഭാവത്തെ പറയുന്നത്. തുടർന്ന് പറയുന്ന പുരുഷഭാവത്തിൽ നിന്നും മനസ്സിലാക്കാൻ മുമ്പ് സംഭവിക്കുന്നത് കേവലം സംശ്ലേഷം മാത്രമാണ്. അതാണ് ബ്രഹ്യാദി സംശ്ലേഷം മാത്രം തദ്വ യത് കാരണം ബ്രഹ്യാദി ഭാവസ്യ. അത് അടുത്തു വരുന്നതിനോടുകൂടി അന്വയിക്കാൻ വേണ്ടി പറയുന്നു. ഇതശ്ച ബ്രഹ്യാദി സംശ്ലേഷം മാത്രം തദ്ഭാവ ബ്രഹ്യാദി ഭാവസ്യ, അതതിനോട് ചേർന്നു. യത് കാരണം അനന്തരം അനുശയിന ഭാവ ആമനായതേ. അത് ഹേതുവായിട്ട് അത് കാരണം ആണ്. അതുകൊണ്ടും മനസ്സിലാക്കാം. ഏത് മൂലമായിട്ട്? സംശ്ലേഷം മാത്രം. അത് സിദ്ധാന്തം. അത് ആ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അടുത്ത് പറയുന്ന കാര്യം. യോഹോ യോഹ്യന്നമത്തി യോരേതഹ സിഞ്ചതി തദ്ഭൂയയോ ഭവതി എന്ന് പറയുന്നിടത്ത് യോ അന്നമത്തി, ആരാണോ ഭക്ഷണം കഴിക്കുന്നത്, യോ രേത സിഞ്ചതി, പുരുഷനെ കുറിച്ച് പറയാണ്. അത് അതിനെയാണ് പറയുന്നത്. വ്രീഹ്യാദിഭാവസ്യ അനന്തരം അനുശയിനാം രേതഭാവ ആമനായതേ. ഇക്കാര്യവും എന്താണ് മുമ്പ് പറഞ്ഞ സംശ്ലേഷം മാത്രം എന്നുള്ളതിനെ കാണിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അത്ര മുഖ്യോ രേതസിക് ഭാവ സംഭവത്തെ, അതായത് പുരുഷഭാവം, രേതസിക് എന്ന് പറയുന്ന പുരുഷൻ, ആ പുരുഷഭാവം മുഖ്യമായി അനുശയിക്ക് സംഭവിക്കുന്നില്ല. കാരണം അവിടെ പുരുഷൻ വേറെയാണ്, പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നേ ഉള്ളൂ. അന്നത്തിലൂടെ ഉള്ളിച്ചെന്ന് രേതസായി മാറി എന്നേ ഉള്ളൂ അവിടെ. ചില ജാതോ ഹി പ്രാപ്ത യൗവനോ രേതസിക് ഭവതി പറയുന്നു. ജനിച്ച് വളരെ കാലം ജീവിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഒരു അവനിൽ പുരുഷത്വം വരുന്നുള്ളൂ. അതുവരെ ഈ അന്നത്തിലൂടെ ഉള്ളിൽ കിടന്ന ആ അനുശയി ആ പുരുഷനിലിരിക്കുകയാണ്. അപ്പോൾ പുരുഷൻ വേറെ, അനുശയി വേറെ. അതിനുവേണ്ടി പറയുകയാണ് ചിരജാതനായവൻ, മുമ്പേ ജനിച്ചവൻ, പ്രാപ്ത യുവന യുവന യുക്തനായി രേതസിക് ഭവതി, അപ്പോഴാണ് അവൻ പുരുഷനാകുന്നത്. കഥം ഇവ അനുപചരിതം തദ്ഭാവം അദ്യമാന അന്ന അനുഗതോ അനുശോയി അനുശയി പ്രതിപദ്ധ്യേത. അപ്പോ ഗൗണമായിട്ട് തദ്ഭാവത്തെ എടുക്കാൻ പറ്റും, പുരുഷഭാവത്തെ എടുക്കാൻ പറ്റും, മുഖ്യമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പുരുഷൻ എന്ന് പറയുന്നത് ആ അന്നത്തെ അതിച്ച് അതുകൊണ്ട് അവനിൽ വന്നതാണ് ഈ അനുശയി. അപ്പോ അവിടെ ഇവിടെ പറയുന്നു യഹ രേതസിക് ഭവതി എന്ന് പറയുന്നിടത്ത് അങ്ങനെ മനസ്സിലാക്കണം. വാസ്തവത്തിൽ ആ ജീവൻ പുരുഷനാകുന്നില്ല എന്നിവിടെയും മനസ്സിലാക്കും. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പൂർവത്തിൽ മനസ്സിലാക്കാം അത് ബ്രീഹി സംശ്ലേഷം മാത്രമാണ്. ഇവിടെ അത് സ്പഷ്ടമാണ്. കാരണം വ്രീഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് സ്പഷ്ടമല്ല. അത് വ്രീഹിയായി ജനിക്കുന്നു അതോ വ്രീഹി ക്ഷേത്രജ്ഞമായിട്ട് സമ്പർക്കമുണ്ടോ എന്നുള്ളത് സ്പഷ്ടമല്ല. ഇവിടെ സ്പഷ്ടമാണ്. കാരണം ഇവിടെ ഇവൻ ജനിച്ച് വളരെ കാലം കഴിഞ്ഞാണ് അവന് പുരുഷത്വം വരുന്നത്. അപ്പൊ അനുശയി പുരുഷനായി ജനിക്കുന്നില്ല. അപ്പൊ അവൻ പുരുഷനല്ല, ശിശുവാണ്, ബാലനായി കുമാരാവസ്ഥയിൽ വന്നു യൗവനാവസ്ഥയിൽ വരുന്നു. അപ്പോഴവൻ ശരിക്കും പുരുഷനാകുന്നു. അപ്പോൾ അതുവരെ അവനെ പുരുഷനെന്ന് വിളിക്കാൻ കഴിയത്തില്ല. അപ്പോഴാണ് അവനിലൂടെ അടുത്ത ജന്മം വരുന്നത് ശരിക്കുമുള്ള. അപ്പോൾ അതുവരെ എന്താ സംഭവിക്കുന്നത് അനുശയിക്കുക, അവിടെ കേവല സമ്പർക്കം മാത്രം, അതാണ് ഇവിടെ പറയുന്നത്. കഥമിവ അനുപചരിതം തദ്ഭാവം, ഇവിടെ ഗൗണമായിട്ടല്ലാതെ തദ്ഭാവത്തെ പുരുഷഭാവത്തെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അദ്യമാണ് അന്ന അനുഗതോ അനുശയി പ്രതിബദ്ധിത, ഭക്ഷിക്കുന്ന അന്നത്തെ അനുഗമിക്കുന്നവനായ അവനോടൊപ്പം പോകുന്നവനായ ആ അനുശയി എങ്ങനെ തദ്ഭാവത്തെ പ്രതിപാദിക്കും? ഗൗണമല്ലാത്ത മുഖ്യമായ തദ്ഭാവം, അനുപചരിതം എന്ന് വെച്ചാൽ ഉപചരിതമല്ലാത്ത മുഖ്യമായ തദ്ഭാവത്തെ എന്ന് വെച്ചാൽ പുരുഷഭാവത്തെ കഥമിവ പ്രതിപദ്ധ്യത എങ്ങനെ പ്രാപിക്കും? ഇല്ലാന്നർത്ഥം. തത്ര തവത് അവശ്യം രജസ്യോഗ ഏവ രജസിക് ഭാവോ അഭിഗന്തവ്യ. അതുകൊണ്ട് ഇവിടെ അവശ്യം സ്വീകരിക്കണം രജസിക് യോഗം എന്ന് വെച്ചാൽ പുരുഷബന്ധം, ഏവ രജസിക് ഭാവം. പുരുഷജന്മം എന്ന ശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പുരുഷ ബന്ധമാണ് സംഭവിക്കുന്ന അനുശയിക്ക് എന്ന് സ്വീകരിക്കണം. തദ്വത് ഗൃഹ്യാദി ഭാവോപി ഗൃഹ്യാദി യോഗയമേക്ക് വിരോധം. അതുകൊണ്ട് ഇവിടെ ഇത് വ്യക്തമായതുകൊണ്ട് മുമ്പും ഗൃഹ്യാദി സംബന്ധമേ ഉള്ളൂ, ഗൃഹ്യാദി ജന്മമില്ല എന്ന് മനസ്സിലാക്കണം. യോനേ ശരീരം അഥ രേതസിക് ഭാവസ്യ അനന്തരം യോനോ നിഷിക്തേ രേതസി യോനേ അതിശരീരം അനുശയിനാം അനുശയ ഫല ഉപഭോഗായ ജായദൈത്യാഗ ശാസ്ത്രം. അപ്പോൾ ഇവിടെയാണ് ഇതുവരെ ഈ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ജന്മം പറയുമ്പോൾ ശരീരം വേണമല്ലോ, അത് കേവലം ഒരു അന്യ ശരീര സംബന്ധം മാത്രമാണ്. ഒരു ശരീര താതാത്മ്യമല്ല, മറ്റൊരു ശരീരവുമായിട്ടുള്ള സംബന്ധം. അതിശരീരം, അധികമായൊരു ശരീരം, പുതിയ ശരീരം സംഭവിക്കുന്നവിടെ ഈ പുരുഷനിലൂടെ രേതസ്സിലൂടെ ഗർഭത്തിൽ വരുമ്പം മാത്രമാണ് അവിടെ പുതിയ ശരീരം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അതിശരീരം എന്ന് പറഞ്ഞത്. അത് രേതസിക് ഭാവസ്യ അനന്തരം യോനോ നിഷിക്തി, അവന് രേതസിക് ഭാവം വന്നു, പുരുഷത്വം വന്നു, എന്നുവെച്ചാൽ പുരുഷഭാവം വന്നു, എന്നുവെച്ചാൽ പുരുഷനോട് സംസർഗം വന്നു. അവനൊരു പക്ഷെ നേരത്തെ തന്നെ ഈ അനുശയി ആ പുരുഷന്റെ ഉള്ളിൽ കടന്നിരിക്കാം. പക്ഷേ പുരുഷൻ പുരുഷനാകുമ്പോൾ, പുരുഷത്വം വരുമ്പോൾ എന്ന് വരുന്നു, അനന്തരം യോനോ നിഷിക്തേ രേതസി, സ്ത്രീയുടെ ഗർഭത്തിൽ അവൻ ജീവഭാവത്തെ പ്രാപിക്കുമ്പോൾ അവിടെ യോനേഹേ അധിശരീരം, ആ സ്ത്രീ ഗർഭത്തിൽ നിന്നും അതിശരീരം, പുതിയ ശരീരം, അനുശയിനാം അനുശയ ഫല ഭോഗായ, ആ ജീവികൾക്ക് അവരുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി ജായത്തെ, അവിടെയാണ് ജന്മം സംഭവിക്കുന്നത്, പുതിയ ശരീരം കിട്ടുന്നത്. ഇത്യാദിശാസ്ത്രം രമണീയ ചരണാഹ ഇത്യാദി, ഇവിടെയാണ് പറയുന്നത് പുണ്യം ചെയ്തവർക്കാണ് ആ ജന്മം. എന്നുവെച്ചാൽ മോഡൽ പോയിട്ട് തിരിച്ചു വരുന്ന ആ ജന്മം പുണ്യം ചെയ്തവർക്കാണ്. മനുഷ്യനായി അങ്ങനെ അത് സാധാരണ പറയുമല്ലോ, പാപം ചെയ്താൽ മറ്റു ജന്മം, അധികം പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ദേവജന്മം, പുണ്യപാപങ്ങൾ മിശ്രമായി വരുമ്പോൾ മനുഷ്യജന്മം എന്നൊക്കെ പറയുന്നത് ഇതാണ്. അവിടെ പുണ്യം കൊണ്ടാണ് ആ ജന്മം കിട്ടുന്നത്. തസ്മാദപ്പി അവഗമ്യത എന്ന അവരോഹി ഗൃഹ്യാദി ഭാവ അവസരെ തത് ശരീരമേവ സുഖദുഃഖ അന്വിതം ഭവതീതി. അതുകൊണ്ടെന്താണ് ഇത് ഇന്ന് മനസ്സിലാക്കാം. അവരോഹ തിരിച്ചു വരുന്ന സമയത്ത് ഗൃഹ്യാദിഭാവത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ എന്താണ് ആനുശയി അവിടെ നിന്ന് സുഖദുഃഖത്തെ അനുഭവിക്കുന്നില്ല. ഇനി ഗൃഹ്യാദി ശരീരത്തിലൂടെയും അനുഭവിക്കുന്നില്ല, അവിടെ കേവലം സമ്പർക്കം മാത്രമേ ഉള്ളൂ. തസ്മാദ് അവഗമ്യതി നാവരോഹി അവരോഹത്തിൽ ഗൃഹ്യാദിഭാവാവസരെ ഗൃഹ്യാദി ജന്മം എന്ന് പറയുന്നിടത്തും തശരീരമേവ സുഖദുഃഖ അന്വിതം ഭവന്തി, അഗൃഹ്യാദി ശരീരത്തിൽ അവൻ സുഖദുഃഖങ്ങളെ പ്രാപിക്കുന്നില്ല. തൽ തസ്മാൻ വ്രീഹ്യാദി സംശ്ലേഷം മാത്രം അനുശയിനാം തജ്ജന്മ. അതുകൊണ്ടെന്താണ്? വ്രീഹ്യാദി സംശ്ലേഷം മാത്രമാണ് അനുശയികളുടെ ജന്മം. അവസാന ജന്മം സ്ത്രീയിൽ നിന്ന് അടുത്ത് ജനിക്കുമ്പോഴാണ്. സ്വാമിയുടെ കഥമിവ അനുപചരിതം തദ്ഭാവം അദ്യമാനം അദ്യമാനാന്നോ അനുഗതോ അനുശായി പ്രതിബദ്ധ്യത ഉപചരിതമല്ലാതെ ആർക്കും കിട്ടില്ല. അനുപചരിതം എന്ന് വെച്ചാൽ മുഖ്യം. ഉപചരിതം എന്ന് പറഞ്ഞാൽ ഗൗണം. അനുപചരിതം ന പ്രതിബദ്ധ്യത എന്നന്വയിക്കുന്നു. എന്തുകൊണ്ട് അനുപചരിതം കഥമിവ? മുഖ്യം എങ്ങനെയാകും? എന്ത് മുഖ്യം? തദ്ഭാവം. അവിടെ അവൻ പുരുഷനായി ജനിക്കുന്നു എന്ന് കൽപ്പിക്കാൻ പറ്റത്തില്ല. ആ തദ്ഭാവം, പുരുഷഭാവം എന്ന് പറയുന്നത് മുഖ്യമായി അനുശയിക്ക് മുഖ്യമായി പുരുഷഭാവം വരുന്നു എന്ന് കഥമിവ പ്രതിബദ്ധ്യത എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയത്തില്ല. കഥമയാന്ന് വെച്ചാൽ നാ എന്നുള്ള അർത്ഥത്തിൽ. അനുപചരിതം എന്ന് വെച്ചാൽ ഉപചരിതമല്ല മുഖ്യം, അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? അവിടെ അനുശയി അദ്യമാന അന്ന അനുഗത. അവിടുത്തെ അനുശയി എന്ന് പറയുന്ന ആ പുരുഷൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിൽ അനുഗതൻ ആയിരിക്കുന്നവനാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ അതിലൂടെ ആ പുരുഷനോടൊരു ബന്ധം സ്ഥാപിച്ചവനാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിരക്തി ഉണ്ടാകാൻ വേണ്ടി ഇത്രയും ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഭാഷകാർ ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവന് വിരക്തി ഉണ്ടാവണം. ഇതൊരു ഉപാസനയാണ്, ഇതിനെക്കുറിച്ച് ചിന്ത ഉപാസനയാണ്. അതിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, വേറൊന്നും കൂടിയുണ്ട്. ഈ സംഭവങ്ങളെല്ലാം പോക്ക് വരവ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത് കർമ്മങ്ങൾ ജീവൻ ഇതെല്ലാം ജാഗ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വപ്നത്തെക്കുറിച്ച് സുഷുപ്തിയെക്കുറിച്ചുമാണ്. അപ്പോൾ ജാഗ്രതയിൽ നമ്മൾ ജാഗ്രത അവസ്ഥയിലാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത് ഒരു അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെയുള്ള പോക്ക് വരവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു വ്യാവഹാരികമായ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇത് പരമാർത്ഥം അല്ല. ഈ പോക്ക് വരവൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്ന് പൂർണ്ണമായും ഗ്രഹിച്ചുകൊണ്ട് തന്നെ നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് പോക്ക് വരവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ നിശ്ചയവും പോക്കുവരവുമെല്ലാം ഈ പരമാർത്ഥമല്ലാത്ത ജാഗ്രതയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജാഗ്രത ബുദ്ധിയിലല്ലേ ഇതെല്ലാം ചർച്ച ചെയ്യുന്നു. അല്ല, സ്വപ്നത്തിൽ അല്ലല്ലോ, സുഷുപ്തിയിലോട്ട് സാധ്യവുമല്ലല്ലോ. ഇവിടെ മൂന്നവസ്ഥയുള്ളൂ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അതിൽ ജാഗ്രതനെ ആശ്രയിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു വ്യാവഹാരിക യാഥാർത്ഥ്യമുണ്ട്. പാരമാർത്ഥികമായി ഇതൊന്നുമില്ല. അപ്പൊ പാരമാർത്ഥികമായി ഇല്ല ജാഗ്രതത്തിന്റെ മിഥ്യാത്വം, അത് മനസ്സിലാക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സ്വപ്നം. സ്വപ്നം അസത്യമാണെന്ന് ധരിക്കണം. അതാണ് അടുത്ത് പറയുന്നത്, സ്വപ്നം അസത്യമാണ്. സ്വപ്നം എന്ന് പറയുന്നത് സർവ ജീവികളുടെയും അനുഭവമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം സ്വപ്നം അസത്യമാണെന്ന്. പിന്നെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? കാരണം ശ്രുതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, സ്വതന്ത്രമായിട്ടല്ല. ജാഗ്രതയിൽ ജാഗ്രത സത്യം എന്നുള്ള അനുഭവം എന്തുകൊണ്ടൊരു പ്രധാന കാരണം? ജാഗ്രതയിൽ സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ സാറിന് പറയുന്നു അങ്ങനെയാണ്, പുലാലൻ വളരെ കഷ്ടപ്പെട്ട് പാത്രത്തെ ഉണ്ടാക്കി, അത് രജ്ജുവിലെ സർപ്പം പോലെ ഉണ്ടായതല്ല, അതിന് അസത്യമെന്ന് അങ്ങനെ പറയാൻ പറ്റും. സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ അതിനെ അസത്യമെന്ന് പറയാൻ കഴിയത്തില്ല. സ്വപ്നമെന്ന് പറയുന്ന ഒരു സൃഷ്ടിയാണെന്നാണ് ശ്രുതി പറയുന്നത്. അതൊരു സൃഷ്ടിയാണെങ്കിൽ അതെങ്ങനെ അസത്യമാവും? അവിടെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ ജാഗ്രത് അസത്യമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അത് അസത്യമെന്ന് പറയുന്നത് സത്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു സത്തയിൽ ഈ വ്യവഹാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സത്തയെ ആശ്രയിച്ച് വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു, അതാണ് അനുഭവം. അതിനാണ് പറയുന്നത് തുര്യൻ എന്ന് പറയുന്നു. തുര്യൻ എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ്? ഇതിൽ നിന്നെല്ലാം അത് വിലക്ഷണമാണ്. ബാക്കിയുള്ള അതെല്ലാം അനുഭവങ്ങൾ എന്നുള്ളതിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും സത്യമല്ല. അസത്യമാണെങ്കിൽ ഇതെല്ലാം അനുഭവത്തിൽ നിലനിൽക്കണം. ജാഗ്രതയും സത്യമല്ല, സ്വപ്നവും സത്യമല്ല, സുഷുപ്തിയും സത്യമല്ല, എല്ലാം മാറിപ്പോകും. ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും സത്യമല്ല. പിന്നെ ഇതെവിടെ സംഭവിക്കുന്നു? സത്യത്തിൽ സംഭവിക്കുന്നു. ഈ അനുഭവങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന താൻ താൻ സത്താണെന്നാണ് തൻ്റെ തന്നെ അനുഭവം. എല്ലാവരുടെയും അനുഭവമാണ് ഞാൻ സത്താണ്. അത് കല്പിതമായൊരു കാര്യമില്ല, സ്വാനുഭവമാണ്. അപ്പോൾ സത് എന്ന് തന്നെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടായിരിക്കെ തന്നിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നു. അത് ഏറ്റവും മുഖ്യമായിരിക്കുന്നത് ജാഗ്രത തന്നെയാണ്. അവിടെ സൃഷ്ടി സംഭവിക്കുന്നു, അത് സത്യമാണ് എന്നാണ് അനുഭവം. പക്ഷേ ഈ സത്യത്തിൽ സംഭവിക്കുന്ന മറ്റൊന്ന് അതുകൊണ്ടത് അസത്യമാണെന്ന് പറയുന്നു. അത് സത്യമല്ല, സത്യത്തിലാണ് സംഭവിക്കുന്നത്, പക്ഷേ അത് സത്യം അല്ല. അനുഭവത്തിലും അങ്ങനെ തന്നെ, അത് മാറിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതേ സത്യത്തിൽ തന്നെയാണ് സ്വപ്നവും സംഭവിക്കുന്നത്. അതേ യുക്തി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയാം, സ്വപ്നവും സത്യമാണെന്നുകൊണ്ട് ജാഗ്രത ഏതൊരു സത്തിലാണോ സംഭവിച്ചത് അതേ സത്യത്തിൽ തന്നെയാണ് സ്വപ്നവും സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ അനുഭവം അനുസരിച്ച് ശരിയാണ് സ്വപ്നം. ഏതൊരുവനും അസത്യമെന്ന് ബോധിക്കാൻ കഴിയും. സ്വപ്നം അസത്യമെന്ന് ബോധിക്കുന്നത് അതും വ്യത്യാസമുണ്ട്. അതായത് രജ്ജുവില സർപ്പം അസത്യമെന്ന് ബോധിക്കുന്നത് എപ്പോ? ആ ജാഗ്രതയിൽ തന്നെ, ജാഗ്രതയിൽ തന്നെയാണ് സർപ്പജ്ഞാനം ഉണ്ടായത്. അവിടെ ഏതൊരു വിഷയത്തിലാണോ സർപ്പജ്ഞാനം ഉണ്ടായത് അവിടെ തന്നെ അതേ രജ്ജുവിൽ തന്നെ ബോധിക്കുന്നു പോയത് ഭ്രാന്തിയാണ്. അതിന് വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. രജ്ജുവിൽ തന്നെ സർപ്പഭ്രാന്തി ഉണ്ടായി, രജ്ജുവിൽ തന്നെ രജ്ജുജ്ഞാനം ഉണ്ടായി. ഒരേ സ്ഥലത്ത് ഒരേ അവസ്ഥയിൽ രണ്ടും ബോധിക്കാൻ കഴിയുന്നു. സ്വപ്നത്തെ അങ്ങനെ ആർക്കെങ്കിലും ബോധിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഏതൊരവസ്ഥയിലാണോ സ്വപ്നജ്ഞാനം ഉണ്ടായത് ആ അവസ്ഥയിൽ അതിനെ അസത്യമൊന്നും ബോധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ അതിന് ബാധ സംഭവിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഏതിനെയൊക്കെ ഭ്രാന്തി എന്ന് വിളിക്കുന്നു അതെല്ലാം ഏതൊരവസ്ഥയിലാണോ ആ ഭ്രാന്തി ഉണ്ടാകുന്നത് ആ അവസ്ഥയിൽ തന്നെ ബാധ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്താ അർത്ഥം? അതാ സത്യമൊന്നും ബോധിക്കുന്നു, അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ രജ്ജു സർപ്പത്തിന് ബാധ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല രണ്ടും. പക്ഷെ എന്നാലും സാങ്കേതികമായത് ശരിയാണ്, എന്നാലും എല്ലാവരും പറയുന്നു എന്താണ് സ്വപ്നം അസത്യമാണ്. എന്തുകൊണ്ട്? അതായത് ജാഗ്രത അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല. ജാഗ്രത അതിനെ അതിന്റെ അനുവർത്തിയില്ല. സ്വപ്നത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചു, തൃപ്തനായി. ജാഗ്രത തൃപ്തി ഇല്ല, അത് ജാഗ്രത ഭക്ഷണം കഴിച്ചാലേ വരത്തും. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സ്വപ്നാനുവൃത്തി ജാഗ്രത വരാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സ്വപ്നത്തിലെ ദൃശ്യങ്ങളും അതായത് വിഷയങ്ങളും സ്വപ്നാനുഭവങ്ങളും എല്ലാം നശിച്ചു പോകുന്നു, അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അസത്യം. പക്ഷെ അതുകൊണ്ട് എങ്ങനെ അസത്യം എന്ന് പറയാൻ കഴിയും? കാരണം സ്വപ്നത്തിലെ സിംഹത്തെ കണ്ടു, ഭയമുണ്ടായി, ജാഗ്രത എന്ത് ചെയ്യുന്നു? ഭയകമ്പാദികൾ അനുവർത്തിക്കുന്നു. സ്വപ്നത്തിൽ സിംഹം പോയെങ്കിലും സ്വപ്നത്തിലുണ്ടായ അനുഭവം ജാഗ്രത അനുവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും? അനുവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം മിഥ്യയാണ്, ബാധിതമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിന്റെ തുടർച്ച ഉണ്ടല്ലോ. അതങ്ങനെ പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുടെ അനുവർത്തിയില്ല, ചില കാര്യങ്ങളുടെ അനുവൃത്തി ഉണ്ട്. പിന്നെ അനുവൃത്തി ഇല്ല അതുകൊണ്ട് അസത്യം, അനുവൃത്തി ഉണ്ട് അതുകൊണ്ട് സത്യം. ഇതെങ്ങനെ പറയാൻ പറ്റും? അതുതന്നെയാണ് വിനിഗമനം ഇല്ല. സത്യമാണെന്നോ മിഥ്യയാണെന്നോ തീരുമാനിക്കുന്നതിന് ഇതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് അനുവർത്തിക്കുന്നില്ല അതുകൊണ്ട് മിഥ്യ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ അനുവർത്തിക്കുന്നുണ്ട് സത്യം എന്നും പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്ന് പറയുന്നൊരു നിസ്സാര കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, ഇനി ചിലർ ലോട്ടറി എടുത്തു വച്ച് ഒരു ദിവസം സ്വപ്നം കണ്ട് എനിക്ക് ലോട്ടറി അടിച്ച്, പിറ്റേ ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നു. അല്ലേ? ഇപ്പൊ സ്വപ്നം സത്യമല്ലേ? സ്വപ്നം സത്യമാണെന്തോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചു, പിറ്റേ ദിവസം ശരിക്കും ലോട്ടറി അടിച്ചു. അപ്പൊ സ്വപ്നം എങ്ങനെ അസത്യം എന്ന് പറയാൻ പറ്റും? പൂർവ്വജാഗ്രത ഉണ്ടായ അനുഭവം ആ അനുഭവത്തെ ഈ ജാഗ്രത സ്മരിക്കുന്നു, ആ അനുഭവത്തിന്റെ തുടർച്ചയാണ് ഈ ജാഗ്രത സംഭവിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതനെ സത്യമായി സ്വീകരിക്കുന്നു. അപ്പോ കഴിഞ്ഞ ജാഗ്രത ലോട്ടറി എടുത്തു, ഈ ജാഗ്രത ലോട്ടറി അടിച്ചു. അപ്പൊ കഴിഞ്ഞ ജാഗ്രത സത്യമാണ്, ഈ ജാഗ്രതയും സത്യമാണ്. ഇതല്ലേ സ്വപ്നത്തിൽ സംഭവിച്ചത്? സ്വപ്നത്തിൽ ലോട്ടറി ഉണ്ടായിരുന്നു, സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ജാഗ്രതയിൽ സംഭവിക്കാത്ത കാര്യവും സംഭവിച്ചു. അവിടെ എടുത്തേ ഉള്ളൂ, നടിച്ചു എന്നറിഞ്ഞില്ല. അപ്പോ പൂർവ്വജാഗ്രതത്തിനേക്കാൾ കുറച്ചുകൂടി സത്യമാണ് സ്വപ്നം. സ്വപ്നത്തിലെന്ത്, ഇന്ന് നടക്കാൻ പോകുന്ന കാര്യവും അറിയാൻ പറ്റി അല്ലേ? കഴിഞ്ഞ ജാഗ്രതത്തിനാണോ അപ്പൊ ബലം, കഴിഞ്ഞ സ്വപ്നത്തിനാണോ ബലം? കഴിഞ്ഞ ജാഗ്രതത്തിൽ ഇന്നലെ എന്ന് നോക്കിയ ലോട്ടറി എടുത്തു, പക്ഷെ അറിയാൻ പറ്റിയില്ല എന്താണോ ഇന്ന് ലോട്ടറി അടിക്കുന്നു എന്ന്, ഇന്ന് പത്രം നോക്കിയപ്പോഴറിഞ്ഞു. സ്വപ്നത്തിൽ അങ്ങനെയല്ല, കഴിഞ്ഞ സ്വപ്നത്തിൽ അറിയാനും പറ്റി ഇതാ എനിക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ അടിക്കുന്നു, അല്ലെങ്കിൽ അടിക്കും, എങ്ങനെയാ അറിയാം? സ്വപ്നത്തിൽ അറിയാണ് നാളെ എനിക്ക് ലോട്ടറി അടിക്കും, പിറ്റേ ദിവസം പത്രം എടുത്തു നോക്കിയപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നു. അപ്പൊ സ്വപ്നമാണോ സത്യം അതോ പൂർവ്വ ജാഗ്രത ആണോ? ഏതാണോ? ഉള്ളതിന്റെ കാര്യം ചോദിക്കുകയാണ്, എല്ലാത്തിന്റെയും ഇല്ലാന്ന് പറഞ്ഞു. ജാഗ്രതത്തിൽ അനുവൃത്തി ഇല്ലാത്തത് കൊണ്ട് അത് അസത്യമെന്ന് പറയുന്നു, ശരി. പക്ഷെ അനുവൃത്തി ഉള്ളെങ്കിൽ സത്യമൊന്നും പറഞ്ഞുകൂടെ? അതേ യുക്തിയില്ലേ? ആ പേപ്പർ എടുത്ത് നോക്കിയാ സ്വപ്നം. എനിക്ക് എന്റെ സ്വപ്നത്തിൽ പേപ്പറും ഉണ്ടായിരുന്നു. അതെന്താ പറയാ, സ്വപ്നത്തിലൊരു പേപ്പറിനാണോ പാട്? നല്ല കാര്യമായി. സ്വപ്നത്തിലൊരു പേപ്പർ വായിക്കുന്നതിന് എന്താ പറയാ, സാധ്യമായ കാര്യമല്ല. പിന്നെ ഇതാ എല്ലായിടത്തും പറയുന്ന ഇതാണ്, എന്താണ് ഇത്, ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുള്ളൂ. ലോട്ടറി എപ്പോഴും അടിക്കൂ, എത്രയോ കാലം കൊണ്ട് ലോട്ടറി എടുക്കുന്നു, ഒരു തവണയല്ലേ അടിച്ചുള്ളൂ. അതുപോലെ തന്നെ ജാഗ്രതത്തിൽ തുടർച്ച എന്ന് പറയുന്നത് എന്താണ്? അവിടെയും എല്ലാ കാര്യങ്ങളിലും അനിശ്ചിതത്വം ഇല്ലേ? എല്ലാം നിശ്ചിതമാണോ? ഇല്ലല്ലോ. സ്വപ്നത്തിലും അത്രയേ ഉള്ളൂ. സ്വപ്നത്തിലും എല്ലാം സംഭവിക്കുന്നില്ല, പക്ഷെ ഒരു ലോട്ടറി അടിച്ചു. എന്നും ലോട്ടറി ആർക്കെങ്കിലും അടിക്കാറുണ്ടോ? അതിന് തെളിവല്ല അത് അനിശ്ചിതമാണ്. ജാഗ്രതത്തിലും അനിശ്ചിതമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. ജാഗ്രതത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് വല്ല നിശ്ചിതത്വം ഉണ്ട്? എന്തും അനിശ്ചിതമായി എപ്പോഴും സംഭവിക്കാമല്ലോ. ആ മറിച്ച് ചിലത് നിശ്ചിതം സംഭവിക്കുന്നതുപോലെ സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചതുപോലെ. അതെ, അത് ആണ് നമ്മുടെ അനുഭവം. അങ്ങനെ തന്നെ, അതിനെ നിഷേധിക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. നമ്മുടെ അനുഭവത്തിൽ ജാഗ്രത തുടർച്ചയായി വരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ജാഗ്രതത്തിന് സത്യമൊന്നും പറയുന്നു. അപ്പോ അത് സത്യമാണെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് സ്വപ്നത്തിലും. ജാഗ്രത മിഥ്യെന്നല്ല പറയുന്നത്, ജാഗ്രത സത്യം തന്നെ. അനുഭവത്തിലും അങ്ങനെ തന്നെ, അതെല്ലാം ശരിയല്ല. പക്ഷെ അത് സ്വപ്നത്തിൽ സംഭവിക്കാമെങ്കിൽ സ്വപ്നത്തിനെ എന്തുകൊണ്ട് സത്യമായി സ്വീകരിച്ചുകൂടാന്നാ ചോദിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എന്താണ് സ്വപ്നം സത്യമാണെന്ന് സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ സ്വപ്നം അസത്യമാണ് എന്ന് ബോധിക്കുന്നത്. ശരി, ഇനി സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചാലെന്താ? അതുകൊണ്ടെന്താ? അപ്പോ അതുകൊണ്ട് ബോധിച്ചു കഴിഞ്ഞാൽ അത് ദൃഷ്ടാന്തമായി. എങ്ങനെയാണോ സ്വപ്നം, എവിടെയാണോ സ്വപ്നം സംഭവിക്കുന്നത് അവിടെ തന്നെയാണ് തിരിച്ചു വരും ജാഗ്രതം സംഭവിക്കുന്നത്. സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ജാഗ്രതത്തിനെയും അസത്യമാണെന്ന് ബോധിക്കാം. അതും പരമാർത്ഥമല്ല എന്ന് ബോധിക്കാം. അല്ലാതെ ആദ്യം ജാഗ്രതത്തിനെ നേരിട്ട് അസത്യമാണെന്ന് ഇങ്ങനെ ബോധിക്കും. അങ്ങനെ ബോധിക്കണമെങ്കിൽ ഒരു ദൃഷ്ടാന്തം ആവശ്യമാണ്. അതും അനുഭവം, അനുഭവം തന്നെ വേണം. അല്ല, അത് ഇനിയിപ്പോ എന്തുകൊണ്ട് ജാഗ്രത് അസത്യമാകുന്നു? ഇത് പുറോക്ഷി പറയുന്നതാണ്. എന്താ, ഒരേ അധികരണത്തിൽ തന്നെയാണ് ഇത് രണ്ടും നടക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത സത്യമാണെങ്കിൽ എന്തുകൊണ്ട് സ്വപ്നവും സത്യമായി കൂടാ? സിദ്ധാന്തം പറയുന്നു ഒരേ അധികരണത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. സ്വപ്നം അസത്യമായതുകൊണ്ട് ജാഗ്രതും അസത്യമാകാം. എന്നുവെച്ചാൽ ജാഗ്രത അസത്യമാണ് എന്ന് ഉള്ളതിന് ഒരു യുക്തി പറയുന്നു. അതുപോലെ പല യുക്തികളും ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ചർച്ച എന്നുള്ളതാണ്. സ്വപ്നം അസത്യമാണെന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ അനുഭവമാണല്ലോ, പിന്നെ അത് യുക്തിയിലൂടെ തെളിയിക്കേണ്ട ആവശ്യം എന്താണ്? എന്റെ ആവശ്യമുണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച്. അത് പ്രധാനമായിട്ടും ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നത് കേവല യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ശ്രുതിയാണ് മുഖ്യം. ശ്രുതിവാക്യങ്ങൾ ശ്രവിക്കുമ്പോൾ അതിന് വിപരീതമായ വല്ല അർത്ഥവും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അപ്പോ മുമ്പ് പറഞ്ഞു പിന്നെ സാധന ളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിചാരം ചെയ്യുന്നത് ഒരു സാധനയാണ്. ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ലേ? ദ്വൈതികൾ ഇതിനെ വേറെ രീതി വ്യാഖ്യാനം. സൂത്രങ്ങളുടെ അർത്ഥം ദ്വൈതികളെ സംബന്ധിച്ച് വേറെയാണ്. അപ്പോ ദ്വൈതശാസ്ത്രം അനുസരിച്ച് അതും തടസ്സമാണ്. അദ്വൈതിയുടെ വ്യാഖ്യാനം ദ്വൈതി അംഗീകരിക്കും. ഓരോരുത്തർക്ക് എന്താണോ അവരുടെ ദർശനം, അവരുടെ തത്വശാസ്ത്രം, അതനുസരിച്ച് അവർ വ്യാഖ്യാനിക്കുന്നു. അതിനെ സാധൂകരിക്കുന്നതിനാണ് വ്യാഖ്യാനം. എല്ലാവരും അങ്ങനെ അവരവരുടെ ദർശനത്തെ സാധൂകരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ആര് പറയുന്നതാണ് സൂത്രത്തിന്റെ താല്പര്യം എന്ന് ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയും അവരവരുടെ സൗകര്യവും അവരവരുടെ ഇഷ്ടവും ഒക്കെ അനുസരിച്ച് തീരുമാനിച്ചോണം. വേറെ വഴിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ താല്പര്യമുണ്ട്. മനുഷ്യന് എല്ലാ കാര്യത്തിലും അവനവന്റെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതെ, ഇവിടെ അത് തന്നെ ചെയ്യണം. ഇവിടെ മാത്രം എന്താ ചോദ്യം വരുന്നത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ചല്ലേ എല്ലാ കാര്യവും ചെയ്യുന്നു, അവരവരുടെ താല്പര്യം അനുസരിച്ചല്ലേ? അത് അല്ല, അത് ഇപ്പറഞ്ഞത് ശരിയാണ്. കാരണം സമൂഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒത്തുപോകുക എന്ന് പറയുന്നതാണ് അവരുടെ ഇഷ്ടം. അതാണ് ഞാനും പറയുന്നത്. അത് നമ്മുടെ ഇഷ്ടമായി വരുമ്പോഴാണ്. അല്ല, സമൂഹത്തിന്റെ താല്പര്യത്തെ എതിർക്കുക എന്ന് പറയുന്നതാണെങ്കിൽ ആ ഇഷ്ടം. ഇത് ഞാൻ നമ്മൾ രണ്ടൊരു ഒരു കാര്യം പറയുന്നു. അത് തന്നെ അടിമത്തം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് സ്വീകരിക്കും, ഇഷ്ടമല്ലെങ്കിൽ ഏതൊക്കെ. രണ്ടും ഇഷ്ടത്തിനനുസരിച്ച എന്നാ ഞാൻ പറയുന്നത്. ആ എന്നേ ഞാനും അത്രേ പറഞ്ഞുള്ളൂ. ഇഷ്ടമായിട്ട് സ്വയം വിചാരിക്കുന്നു. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, രണ്ട് കാര്യമല്ല. അങ്ങനെയാ സംഭവിക്കുന്നത്. നമുക്കിപ്പോ എതിർക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളതിനെ ഇഷ്ടമായി സ്വീകരിക്കും. എതിർക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എതിർക്കും, അത് ഇഷ്ടം. ഇപ്പോ ലോകവ്യവഹാരത്തിൽ എല്ലാവരും അതാ ചെയ്യുന്നു, അവനവന്റെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച്. എന്ന് വെച്ചാൽ ചോദിക്കും, അനിഷ്ടങ്ങളുണ്ടല്ലോ, അനിഷ്ടങ്ങളെയും ഇഷ്ടമായി അങ്ങ് സ്വീകരിക്കും. വേറെ നിവർത്തിയില്ലെങ്കിൽ, പോം വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അനിഷ്ടവും ആശ്രമത്തിൽ കയറിപ്പോയി, പുറത്ത് ചാടാൻ ഒരു നിവർത്തിയില്ല. പിന്നെ ആശ്രമം ഇഷ്ടം, ഇഷ്ടങ്ങൾ പലതുമുണ്ട്, മോദം, പ്രമോദം, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും പൊതുവായിട്ടുള്ള എന്താണ്? ഇഷ്ടത്വ ജാതി, അതിനെ കുറിച്ചാ പറയുന്നു. എല്ലാ എല്ലായിടത്തും എന്തോരും അവൻ വ്യവഹാരം അങ്ങനെയാണ്. വ്യവഹാരം എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള, അതുകൊണ്ടല്ലേ പറയുന്നത് ആത്മാവ് ആനന്ദമെന്ന്. അത് ഏത് തരത്തിലുള്ള പ്രവൃത്തിയും ഒരുവൻ ചെയ്യുന്നത് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ. അത് ആത്മാവിന്റെ അസ്തിത്വത്തിന് തെളിവായി പറയുന്നവനും അതാണ് ശാസ്ത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇത് പറയാൻ കാരണം, ദ്വൈതവും അദ്വൈതവും അതിലേത് സ്വീകരിക്കുമെന്നുള്ള ചോദ്യം വന്നതുകൊണ്ടാണ്. അത് പറയുന്നത് ഇവിടെയും എന്ത് സ്വീകരിക്കുമെന്ന് പറയുന്ന ചോദ്യം അവനവന്റെ താല്പര്യം അനുസരിച്ചാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. വളരെ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ അവരവരുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിച്ചു. പിന്നെ നമ്മുടെ മനസ്സിൽ ധാരണകളുണ്ട് അങ്ങനെയൊന്നുമല്ല, അത് തിരുത്തിയാൽ മതി. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ധരിക്കും. അപ്പോൾ അവരവരുടെ താല്പര്യവും ഇഷ്ടവുമാണ് വരുന്നത്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? യുദ്ധം നടക്കുന്നു, വാക്ക് കൊണ്ടുള്ള യുദ്ധം. ഒരാളുടെ വ്യാഖ്യാനത്തെ മറ്റൊരാൾ നിഷേധിക്കും, ആളുടെ വ്യാഖ്യാനത്തെ വേറൊരാൾ നിഷേധിക്കും. ഈ യുദ്ധം നടത്തുന്നത് ആരാണ്? പദവാക്യ പ്രമാണജ്ഞന്മാരായ ആചാര്യന്മാരാണ് യുദ്ധം നടത്തുന്നത്. എന്തിന്? എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവരവരുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യമുണ്ട്? എവിടെ യുദ്ധം നടന്നാലും അതിനു വേണ്ടിയിട്ടാണ്, സ്വന്തം താല്പര്യത്തെ സംരക്ഷിക്കുക. ആ താല്പര്യം നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. ധർമ്മമോ അധർമ്മമോ എന്തോ ആകാം, പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നത്. വാക് യുദ്ധം നടക്കുന്നു, അതുകൊണ്ട് അവർക്ക് അത് അപ്പോൾ തന്നെ നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ടോ സമൂഹനിഷ്ഠമായിട്ടോ ചിന്തിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് അതിങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്ന ആചാര്യന്മാരുടെ കാര്യം. അപ്പോൾ അത് വ്യക്തിനിഷ്ഠം, പിന്നെ അതിൻ്റെ ഫോളോവേഴ്സ് വരും. അപ്പോൾ ഒരു സമൂഹമായി, വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകും. കാരണം ഇവിടെ ചിന്ത എന്ന് പറയുന്നത് അത് തുടങ്ങുന്ന വ്യക്തിയിലാണ്, പിന്നെ അതൊരു സമൂഹത്തിൻ്റെതായി മാറും. ഒരു സമൂഹം ഒരുപോലെ ചിന്തിക്കാം. ഇവിടെ അതല്ല, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിഭിന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു, അപ്പോൾ വിഭിന്ന താല്പര്യങ്ങൾ ഇതിലുണ്ടോ? വിഭിന്ന താല്പര്യങ്ങൾ എന്ന് പറയുന്നത് വിഭിന്ന വ്യക്തികളുടെ മനസ്സിലാണ് ഉണ്ട്, അതുകൊണ്ട് വിഭിന്ന വ്യാഖ്യാനം വരുന്നു. എല്ലാവർക്കും എല്ലാം ബോധിക്കാൻ കഴിയത്തില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ലോകം മുഴുവനും അങ്ങനെയാണ്. അത് കേവലം ഇവിടെ പറയുന്ന തത്വചിന്തയോ ആധ്യാത്മികതയോ കുറിച്ച് പറയുന്നില്ല, എപ്പോഴും അങ്ങനെയാണ്. ഇനി ഒരു സമൂഹം തന്നെ വന്നാലും ശരി, ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാര് തന്നെ ഗുരുവിനെ പല രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. ഒരാളൊന്ന് സ്വീകരിക്കും, വേറൊരാൾ അതിനെ തള്ളിക്കളയും, വേറെ മറ്റൊരാൾ വേറൊന്ന് സ്വീകരിക്കും. എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഒരു സമൂഹത്തിൽ പോലും അസാധ്യമുണ്ട്. അത് വ്യവഹാരത്തിന്റെ ഒരു സ്വഭാവം, അതിനാർക്കും മാറ്റാനും മറിക്കാനും ഒന്നും സാധ്യമല്ല. അപ്പൊ ഭാഷ്യകാരന്റെ തന്നെ വിഭിന്നമായ മതാനുയായികൾ ഉണ്ടായല്ലോ, ഭാമതികാരനും ഭാർത്തീയകാരനും ഒക്കെ, അവർക്കും ശരിക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റും അവരുടെ നിലപാടുകൾ? എല്ലാവരും അതാണല്ലോ അവർ ഇത്രയും ബൃഹത്തായ വ്യാഖ്യാനങ്ങളൊക്കെ രചിക്കുന്നതിന്. ഓരോരുത്തരും അവരവരുടെ നിലപാടുകളെ ശക്തിയുക്തം സമർത്ഥിക്കുന്നു. അവർക്കെല്ലാം പ്രമാണം ഭാഷ. അപ്പൊ അത് അവരുടെ അഭിപ്രായമായി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ സ്വന്തം ധാരണകൾ തന്നെ, പക്ഷെ അതിന് സ്വാധീനമുണ്ട്. ഭാഷകാരന്റെയും വ്യാഖ്യാതാക്കളുടെയും ഒക്കെ സ്വാധീനമുണ്ട്. പിന്നെ അത് ഗ്രഹിക്കുന്നത് അവനവന്റെ ബുദ്ധിക്കനുസരിച്ച്, പിന്നെ ഓരോരുത്തരുടെ ശേഷി അനുസരിച്ച്, ഓരോരുത്തരുടെ പക്വത അനുസരിച്ച്, അതനുസരിച്ചിട്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനുഷ്യൻ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാണ് ഇവരെല്ലാവരും തമ്മിൽ യുദ്ധം നടത്തുന്നത്. എന്തിനാ ദൈവം എന്തു പറഞ്ഞു എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ ദൈവം പറഞ്ഞിട്ടും മനുഷ്യരുദ്ധം നടത്തുകയാണെങ്കിൽ, അല്ലാതെ മനുഷ്യൻ പറഞ്ഞു എന്ന് കരുതുന്നതിന് കുറച്ചുകൂടെ സൗകര്യം. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? മനസ്സിലാക്കേണ്ട മനുഷ്യനല്ലേ? അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ദൈവം പറഞ്ഞു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന എന്തിനാ? അത് പറയുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, താൻ പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടി ദൈവം പറയുന്നു എന്ന് പറയുന്നതാണ്, അത്രയേ ഉള്ളൂ. അത് അല്ല, താൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തവന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനുസരിക്കും, കാരണം അവൻ ദൈവത്തെ വലുതായി കാണുന്നു, ദൈവത്തെ പരമമായി കാണുന്നു. അപ്പോൾ ദൈവം പറഞ്ഞതാണിതെന്ന് പറഞ്ഞാൽ അവിടെയാണ് പൗരോഹിത്യത്തിന്റെ വിജയം. എവിടെയൊക്കെ പൗരോഹിത്യമുണ്ടോ അവിടെയെല്ലാം പുരോഹിതന്മാർ പറയും. എന്താണ് അതിൻ്റെ താൻ പറയുന്നതിൻ്റെ കർത്തൃത്വം തന്നെ ഒഴിവാക്കും. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ ദേവതയെ എന്തിനെങ്കിലും കൊട്ടുപിടിക്കും. എന്നിട്ട് പറയും ഇത് ഇന്നതാണ്. അപ്പോൾ അത് മറ്റുള്ളവൻ്റെ ബുദ്ധിയിലേക്കുള്ള ഒരു കടന്നു കയറ്റമാണ്. അവൻ്റെ തലയ്ക്കകത്ത് അത് അടിച്ചേൽപ്പിക്കുകയാണ്, ഇന്നതാണ്. ഇതിനാണ് പറയുന്നത് ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത്. അതാ സംഭവിക്കുന്നു. അതെല്ലായിടത്തും നടക്കത്തില്ല, പക്ഷെ ദുർബലമായ മനസ്സാണ് എങ്കിൽ അവിടെ നടക്കും. ശുദ്ധമായ മനസ്സാണെങ്കിൽ നടക്കത്തില്ല. ശുദ്ധമായ മനസ്സെന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള മനസ്സായിരിക്കും. ദുർബലമായ മനസ്സെന്ന് പറയുമ്പോൾ അനാരോഗ്യകരമായ മനസ്സായിരിക്കും. അവിടെയാണ് ഇത് വാഷ് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണിത് ഇങ്ങനെ പൗരോഹിത്യം ഓരോന്ന് അടിച്ചേൽപ്പിക്കുന്നത്. അവനതിന് വിധേയമായി പോകും. പിന്നെ അവൻ തന്നെ സ്വയം തിരിച്ചറിയത്തില്ല. തിരിച്ചറിയാതെ അവൻ അരയിൽ ബെൽറ്റിൽ ബോംബും കെട്ടി നടക്കും. ആൾക്കാരൊക്കെ അവിടെയൊക്കെ സംഭവിക്കുന്ന അതാണ്. താൻ എന്താഗ്രഹിക്കുന്നു, പുരോഹിതൻ എന്താഗ്രഹിക്കുന്നു, അത് അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അവൻ പോലും അറിയുന്നില്ല വേറൊരാളിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായി ഞാൻ ഈ ക്രൂരകർമ്മം ചെയ്യുന്നു. അവൻ്റെ മനസ്സിൽ വളരെ സത്യവും ശുദ്ധവുമായ ഭാവനകളാണ്. ഈശ്വരന് ഇതാ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാ സ്ഥലത്തും പൗരോഹിത്യത്തിൻ്റെ സ്വഭാവം ഒരുപോലെ തന്നെയാണ്. അത് തിരിച്ചറിയുന്നവൻ രക്ഷപ്പെടും, അല്ലാത്തവൻ അതിന് വിധേയനാവും. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഏത് ആശയത്തെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, എന്ത് അബദ്ധ ജടിലമായ ആശയത്തെ പറഞ്ഞാലും ശരി, ആ ആശയത്തിന് വേണ്ടി മരിക്കാൻ ആളിനെ കിട്ടും. എന്ത് വേണോ പറഞ്ഞു നോക്കുക, ഉറപ്പിച്ച് പറയണം, ധൈര്യമായി പറയണം, പറയുന്നത് സംശയരഹിതമായി പറയണം, അതിനുവേണ്ടി സ്വയം മരിക്കുന്നതിനും നമുക്ക് പത്ത് പേരെ ഉറപ്പായിട്ടും കിട്ടും. അവിടെയൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.